കുകർമാചരണസാരസർവതോ നിർഗതോധുനാ പദാർത്ഥാ സംസ്ഥിതാ ഭൂമൌ ബീജഹീനാ സ്തുഷാ യഥാ. തതപരം യേ സർവേ സാരാഹ ആസൻ തേ സർവേ അധുനാ നിർഗതാഹ. കസ്മാത് കാരണാത്, കുകർമാചരണാത്, മനുഷ്യാനാം കുകർമാചരണാത്, ദുഷ്ടകർമാചരണാത് സർവഹ സാരഹ നിർഗതഹ. തഥാ ച സർവേ പദാർത്ഥാഹ ബീജഹീനാഹ അഭവൻ. പദാർത്ഥേഷു യേ സാരാഹ അഭവൻ തേ സർവേ ബഹിർഗതാഹ. തസ്മാത് ബീജഹീനാഹ യഥാ തുഷാഹ. തുഷാ ഇവ അന്തസാരാ ന സന്തി, കേവലം തുഷാ ഏവ അവശിഷ്ടാ ഇത്യർത്ഥഃ.